الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. وبعد، بمن يا سهر المالي، السلام عليكم ورحمة الله. والبدامة حديث، قال الإمام النووي رحمه الله عن أبي هريرة عبد الرحمن بن صخر رضي الله تعالى عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: ما نهيتكم عنه فاجتنبوه، وما أمرتكم به فأتوا منه ما استطعتم، فإنما أهلك الذين من قبلكم كثرة مسائلهم واختلافهم على أنبيائهم. رواه البخاري ومسلم. أبو هريرة رضي الله عنه ذكرنا حديثا نبي صلى الله عليه وسلم تنقلوا برنيو ما نهيتكم عنه فاجتنبوه يعني نقلوا ذي نقلوا بتدل كذا وما أمرتكم به نقلوا ذي يعني قلبي تشكاري نقل فأتوا منه ما استطعتم അതിൽ നിന്ന് കഴിയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുക. ഫഇന്നമ അഹ്ലകല്ലദീന മിൻ ഖബലികും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ നാശത്തിന്റെ കാരണം കസറത്തു മസായിലിഹിം അവരുടെ അധികരിച്ച ചോദ്യങ്ങളായിരുന്നു. വഖ്തിലാഫുഹും അല അംബിയാഹിം അവരുടെ അംബിയാക്കളുടെ വിഷയത്തിൽ അവർക്കുണ്ടായ ഭിന്നിപ്പായിരുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ധരിക്കുന്ന ഈ ഹദീസ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂഹുറൈറ വിളിപ്പേരാണ്. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൌസി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ഹിജ്റയുടെ 7 വർഷത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത സഹാബിയായി പിൽക്കാലത്ത് അദ്ദേഹം മാറുകയുണ്ടായി. അതിന് കാരണം മുസ്ലിമായതിനു ശേഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. മറ്റു സഹാബിമാരൊക്കെ അൻസാരികളാണെങ്കിൽ കാർഷിക വൃത്തിയിലും മദീനയിലെ ചുറ്റുപാടുകളിലൊക്കെ മുഴുകിയ ആളുകളായിരുന്നു. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരവും കച്ചവടക്കായിട്ട് അങ്ങനെ മുഴുകുന്നവരായിരുന്നു. എന്നാൽ അബൂഹുറൈറ റളിയല്ലാഹു വിശ്വസിച്ചത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയൽ പോലെ പിന്തുടരുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ താമസിക്കുകയും ചെയ്ത മഹാനായ സഹാബിയായിരുന്നു. അതാണ് ഒന്നാമതായി അദ്ദേഹത്തിന് മറ്റ് സഹാബിമാരിൽ നിന്ന് വ്യത്യസ്തമായി എമ്പാടും ഹദീസുകൾ ഉദ്ധരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്. അത് കേൾക്കാനുള്ള സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. രണ്ടാമത്തേത്, അദ്ദേഹം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു, അള്ളാഹുവിന്റെ ദൂതരെ, എനിക്ക് മനപ്പാട ശക്തി കുറയുന്നതായി തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഷാള് വിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ ഷാളിലേക്ക് എന്തോ വാരിയിടുന്നത് പോലെ ഇങ്ങനെ കാണിച്ചിട്ട് അത് അബൂഹുറൈറ റളിയല്ലാഹുവിനോട് എടുത്ത് നെഞ്ചിലേക്ക് കൂട്ടിവെക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് അദ്ദേഹം കേൾക്കുന്ന ഒരു വാക്കും മറക്കാറുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതായി കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം, അദ്ദേഹം ദീർഘകാലം ജീവിച്ച സഹാബിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എപ്പോഴുണ്ടായിരുന്ന സഹാബിയാണ്. പക്ഷെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 2 വർഷവും ചില്ലറ മാസങ്ങളും മാത്രമാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കൂടുതൽ പറയൽ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിരുന്ന സഹാബിമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസുകൾ കേട്ടവരും പഠിച്ചവരുമാണ്. അബൂഹുറൈറ റളിയല്ലാഹുവിനു പിന്നീട് വർഷങ്ങൾ ജീവിച്ചത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ആവശ്യമായ പുതിയ തലമുറകൾ വരികയും ചോദിച്ചറിയാൻ അവരദ്ദേഹത്തിനെ സമീപിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു വൈകി മുസ്ലിമായാണെങ്കിലും സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് സഹാബിയായി മാറിയത്. അതല്ലാതെ ഈ കാലത്ത് ചില ആളുകളൊക്കെ വിമർശിക്കുന്ന രൂപത്തിൽ അദ്ദേഹം ഹദീസുകൾ കെട്ടിപ്പറഞ്ഞതല്ല, നഅഊദുബില്ല. ഒരു സഹാബിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സംശയം ഉന്നയിക്കാൻ പോലും പാടില്ലാത്തതാണ്. അത്രയും വിശ്വസ്തരാണ് സഹാബികളുടെ തലമുറയല്ല. ഇവിടെ പറയുന്ന ഹദീസ് തങ്ങൾ പറയാം, മാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂ, ഞാൻ നിങ്ങളോട് വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായി വെടിയുക. ഒമാ അമർത്തുക്കും ബിഹി, കൽപ്പിച്ച കാര്യങ്ങൾ ഫൽത്തും ഇൻഹു മസ്തത്തായത്തും, കഴിയും പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക. ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒന്നാമത്, കൽപ്പിച്ച കാര്യങ്ങൾ കഴിയും പ്രകാരം ചെയ്യുക. നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ നമസ്കരിക്കാൻ പറഞ്ഞു, നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞു. നിന്ന് നമസ്കരിക്കാൻ കഴിയില്ലെങ്കിലോ, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം. അതിനും കഴിവില്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കാം. കിടക്കൽ തന്നെ പിന്നെ പല രൂപത്തിലുണ്ട്. അതിൽ കഴിയുന്ന രൂപത്തിൽ കിടന്ന് നമസ്കരിക്കാൻ വേണ്ടി അനുവാദം നൽകി. അപ്പൊ കഴിയും പ്രകാരം ചെയ്യാനാണ്. ഒതുവെടുക്കാൻ പറഞ്ഞു. ശുദ്ധീകരിക്കാനുള്ള വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ തയമ്മം ചെയ്യാം. ഇങ്ങനെയൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഒരുപാട് ഇളവുകളുണ്ട്. കഴിയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുക. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞതാണല്ലോ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ, ഒരാത്മാവിനോടും ഒരു ശരീരത്തോടും അതിന് കഴിയുന്നതല്ലാതെ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ കഴിയുന്നതിനനുസരിച്ച് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് പിന്നെ മസ്തത്തായത്തും കഴിവിനനുസരിച്ച് ചെയ്യുക എന്ന് പറഞ്ഞത്. കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിനനുസരിച്ച് ചെയ്യുക. കാരണം അതിന് അധ്വാനം ചെലവാണ്. ആളുകളുടെ അധ്വാനം ഏറ്റക്കുറച്ചിലുണ്ടാവും, കഴിവുകളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കഴിവിനനുസരിച്ച് ചെയ്യുക. ദർഭം ചെയ്യാൻ പറഞ്ഞു, കഴിവിന്റെ പരമാവധി ദർഭം ചെയ്യുക, നല്ല സമ്പത്തുള്ള ആളുകൾ കൂടുതൽ കൊടുക്കുക, കുറവ് സമ്പത്തുള്ള ആളുകൾ അത്ര കൊടുക്കുക. ഒരു കാരക്കച്ചവടം ഉണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തടയുക എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രയുള്ള ആളുകൾ അത് കൊടുക്കുക. എന്നാൽ അടുത്ത് പറയുന്നത്, ഞാൻ നിങ്ങളോട് വിരോധിച്ച കാര്യങ്ങൾ ഫജ്തനിബുഹു, നിങ്ങൾ വിട്ടു നിൽക്കുക. അവിടെ പ്രത്യേകം കഴിയുന്ന അത്ര വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ചെയ്യാനാണ് അധ്വാനവും ചെലവും ആവശ്യമുള്ളത്. വിട്ടു നിൽക്കാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അല്ല, ഒന്നും ചെയ്യാനില്ല. കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കള്ളു നിഷിദ്ധമായ കാര്യങ്ങള്, പിന്നെ നിഷിദ്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് നിങ്ങളത് ഉപേക്ഷിക്കുക എന്നാണ്. കാരണം നിഷിദ്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. ഒരാൾക്ക് വ്യഭിചരിക്കാതിരിക്കണം, അതിന് വല്ല ചെലവുണ്ടോ? ഒന്നും വേണ്ട. ഒരാൾക്ക് പിന്നെ മോഷ്ടിക്കാതിരിക്കണം, അതിന് വല്ല ചെലവും കൊടുക്കണോ? ഒന്നും കൊടുക്കണ്ട. ഒരാൾക്ക് മദ്യപിക്കാൻ പാടില്ല, മദ്യപിക്കാതിരിക്കാൻ വല്ല ചെലവും കൊടുക്കണോ? ഒന്നും വേണ്ട. മദ്യപിക്കാനും മോഷ്ടിക്കാനും ഒക്കെ അതിനാണ് അധ്വാനമുള്ളത്. അതുകൊണ്ട് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക. കഴിവിന്റെ അത്ര ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവിടെ പ്രത്യേകിച്ച് കഴിവിന്റെ ആവശ്യമില്ല, ചെയ്യാനാണ് കഴിവ് ആവശ്യമായത്. അതുകൊണ്ടാണ് കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിന്റെ അത്ര പ്രവർത്തിക്കുക, വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടുനിൽക്കുക എന്ന് പറയുകയുണ്ടായത്. ആ പ്രത്യേകം നിബന്ധന അവിടെ പറയാനുള്ള കാരണം അതാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ദിവസദാസിമാതങ്ങൾ പറയാം, ഫൈനമ അഹ്ലക്കല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഉമ്മത്തുകളെ നശിപ്പിച്ചത് കസറത്തു മസായിലിഹിം, അവരുടെ പെരുത്ത ചോദ്യങ്ങളായിരുന്നു. വഖ്തിലാഫിഹിം അല അംബിയായിഹിം, പ്രവാചകന്മാരുടെ കൽപ്പനകളെ സംബന്ധിച്ചുള്ള അവരുടെ എതിർപ്പ്, അവരുടെ അഭിപ്രായ വ്യത്യാസവും ഭിന്നതയുമായിരുന്നു എന്നാണ്. ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം, എന്താണ് ചോദിക്കേണ്ടത് എന്ന്. ഇവിടെ ഒന്നാമതായി ഈ ചോദ്യങ്ങളൊക്കെ വിരോധിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തായിരുന്നു. കാരണം വഹി ഇറങ്ങുന്ന സമയത്ത് ഓരോ ചോദ്യങ്ങളുമായി വന്നാൽ അതിന്റെ വ്യക്തത ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പ്രയാസമുണ്ടാവും. വിശുദ്ധ ഖുർആനിൽ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്അലു അന്നശിയാഅ ഇൻ തുബ്ദലക്കും തസുഖും, സത്യവിശ്വാസികളെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു ഇറക്കരുത്. ഇൻ തുബ്ദലക്കും തസുഖും, ഓരോ കാര്യത്തിന്റെയും യാഥാർത്ഥ്യം വെളിപ്പെട്ടാൽ നിങ്ങൾക്കത് പ്രയാസമുണ്ടാകും. വൈൻ തസ്അലു അൻഹ ഹീന യുനസ്സറുൽ ഖുർആൻ, ഖുർആൻ അവതരിക്കുന്ന കാലത്ത് നിങ്ങളത് ചോദിച്ചാലോ, തുബ്ദലക്കും, അത് അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അഫല്ലാഹു അൻഹ വല്ലാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു നിങ്ങളെ സംബന്ധിച്ച് മാപ്പ് ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ. അത് നിങ്ങൾ ചോദിച്ച് സ്വയം പ്രയാസത്തിലകപ്പെടരുത്. നിങ്ങൾ മുമ്പ് ചോദിച്ചതിനും അള്ളാഹു മാപ്പ് നൽകിയിട്ടുണ്ട്. അള്ളാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു അങ്ങേയറ്റം വിവേകം കാണിക്കുന്നവനും അതേപോലെ തന്നെ പൊറുക്കുന്നവരുമാണ് എന്ന് പറയാം. അപ്പോൾ വർദ്ധിച്ച ചോദ്യങ്ങൾ പാടില്ലാത്തതാണ്. ബനു ഇസ്രായേലിലെ ആളുകളോട് അള്ളാഹു പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെ, ഇദ്ബഹു ബക്കറ, നിങ്ങളൊരു പശുവിനെ അറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയ ഒരു പശുവിനെ പിടിച്ച് അറുത്താൽ മതിയായിരുന്നു. പക്ഷെ അവരുടെ സ്വഭാവം അനുസരിച്ച് അവർ ചോദിച്ചു ഏതായിരിക്കണം കളറ്. കളറ് പറഞ്ഞപ്പോൾ പിന്നെ അവർ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. അതിന്റെ പ്രായം എത്രയായിരിക്കണം, അത് പ്രസവിക്കാൻ പാടുണ്ടോ, പ്രസവിക്കാൻ പാടില്ലേ എന്ന് തുടങ്ങി ചോദിച്ച് അവസാനം അവർക്ക് ആ പശുവിനെ പിന്നെ കിട്ടാത്ത രൂപത്തിലായി. അന്വേഷിച്ച് അന്വേഷിച്ച് പിന്നെ അവസാനം എവിടെ നിന്ന് കിട്ടി അവർ അറക്കുകയും ചെയ്തു. ഇങ്ങനെ സ്വയം നമ്മള് പിന്നെ പ്രയാസം വിലക്ക് വാങ്ങരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാം, അതിനപ്പുറത്തേക്ക് ചൊരിഞ്ഞ് അന്വേഷിച്ച് അവസാനം പ്രയാസപ്പെടുന്ന ഒരു രൂപം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. സഹാബിമാരുടെ കാലത്ത് തന്നെ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. റസൂലുള്ള പറഞ്ഞു, ഇന്നല്ലാഹ കതബ അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജു, ജനങ്ങളെ അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. അപ്പൊ അത് കേട്ട സഹാബി ചോദിക്കുകയാണ്, അഫി കുല്ലി ആമി യാ റസൂലുള്ളാ, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണോ അള്ളാഹുവിന്റെ ദൂതന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടില്ല. പിന്നീട് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ അത് നിർബന്ധമാണെന്ന് ഞാൻ മറുപടി പറഞ്ഞാൽ അത് നിർബന്ധമായി തീരും. വലമസ്തത്തായത്തും, എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാൻ നമുക്ക് കഴിയുകയും ചെയ്യൂല. അങ്ങനെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിയമങ്ങൾ ഇറങ്ങി പ്രയാസമുണ്ടാക്കുന്നവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സഹായമാർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളും ചോദിക്കാൻ ഭയമായിരുന്നു. കാരണം ആ ചോദ്യം കാരണം നിർബന്ധമല്ലാത്തൊരു കാര്യം നിർബന്ധമാവുകയും നിഷിദ്ധമല്ലാത്തൊരു കാര്യം നിഷിദ്ധമാവുകയും ചെയ്യുമോ എന്ന ഭയമായിരുന്നു ഈ കാരണം. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമില്ല. കാരണം നിർബന്ധമാകുന്ന കാര്യങ്ങൾ നിർബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, പിന്നെ ഹറാമായ ആക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ആക്കി കഴിഞ്ഞു. എന്നാലും ഇന്ന് നമ്മൾ വർദ്ധിച്ച അനാവശ്യമായ ചോദ്യങ്ങൾ, ഇല്ലാത്ത മസലകളെ സംബന്ധിച്ചുള്ള ചർച്ച ഫിഖ് ഗ്രന്ഥങ്ങളിലോ കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി ചെയ്യുക, വിരോധിച്ച കാര്യങ്ങൾ പരമാവധി പിന്നെ പൂർണ്ണമായി വിട്ടുനിൽക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം പഠിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാം, അറിവില്ലാത്ത കാര്യങ്ങൾ പഠിക്കാം. വിരോധിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമില്ലാത്ത, നമ്മളുമായി ബന്ധമില്ലാത്ത, അങ്ങനെ സംഭവിച്ചാൽ സങ്കല്പിച്ചുകൊണ്ട് ചോദിക്കുക എന്നുള്ളതാണ് വിരോധിക്കപ്പെട്ടിട്ടുള്ളത്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.